ഇതും പാടുന്നോടും കൂടെ നോക്കണമേ. ഈ സമയത്ത് മാലാഖമാർ ഉണർത്തുന്നു, മാലാഖമാർ ഭ്രമിക്കുന്നു, അത്ഭുതപ്പെടുന്നു, പാടുന്നു, എന്റെ പാപങ്ങൾ മൂലം നിന്റെ കരുണയെ നീ തടയരുതേ. പിന്നെയോ കർത്താവേ, മാലാഖമാർ പോലും നോക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. നിന്റെ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ അധ്വാനിക്കേണ്ടതുകൊണ്ട് മഹാകൃപയാലും കരുണയാലും നിന്റെ ജനത്തിന്റെ പാപത്തെ നീ മോചിക്കുകയും നിന്റെ കരുണയുടെ ആരാധിക്കണമേ. സർവാണി പോലെ ആത്മാക്കളെ ചെയ്തുകൊണ്ട്